ജ്ഞാനിക്ക് സത്വലത ചിത്തസുഖസ്വരൂപം ആനന്ദവന് അനുദം അജ്ഞനിരപ്രകാശം കാണുന്നവന് സുഖമസ്ഥിതയാർന്ന ഭാനുമാൻ അർക്കൻ അന്ധന് ഇരുളാർന്നൊരു ശൂന്യവസ്തു ജ്ഞാനിക്ക് ഉലക് സത്ത് ചിത്ത് സുഖസ്വരൂപം അജ്ഞന് ആനന്ദമല്ല അനൃതം. ഇത് അജ്ഞന് ഇത് ആനന്ദമല്ല അനൃതം അപ്രകാശം. കാണുന്നവന് സുഖമസ്ഥിതയാർന്ന ഭാനുമാൻ അർക്കൻ. കാണുന്നവൻ എന്ന് വെച്ചാൽ ഇവിടെ കണ്ണുള്ളവനെന്നർത്ഥം. സുഖമസ്ഥിതയാർന്ന സുഖം എന്ന് വെച്ചാൽ അനായാസം. അനായാസമായി അസ്തിത്വമുള്ളതായ എന്തുകൊണ്ട് കണ്ണുള്ളതുകൊണ്ട് സൂര്യനെ കാണുക എന്ന് പറയുന്നത് അനായാസമാണ്, സ്വാഭാവികം എന്നുള്ള അർത്ഥത്തിൽ. സ്വാഭാവികമായി കണ്ണുള്ളവൻ സൂര്യനെ കാണും, അതിന് പിന്നെ പ്രത്യേകിച്ച് മറ്റൊന്നിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് സുഖമസ്ഥിതയാണ് അത്, തർക്കരഹിതമായി യാതൊരു സംശയവും കൂടാതെ കണ്ണുള്ളവൻ സൂര്യനെ കാണുന്നു, അതാണ് അതിന്റെ സുഖമസ്ഥിത എന്ന് പറയും. അനായാസമായി അറിയുന്നു എന്നർത്ഥം. അങ്ങനെയുള്ളതായ ഭാനുമാൻ അർക്കം, എന്തുകൊണ്ട് കിരണങ്ങളുള്ളതായ സൂര്യൻ പ്രകാശരശ്മികൾ, ഭാനു എന്ന് വെച്ചാൽ കിരണം പ്രകാശം, ഭാനുമാൻ എന്ന് വെച്ചാൽ കിരണങ്ങളുള്ള അല്ലെങ്കിൽ പ്രകാശരശ്മികളുള്ളതായ അർക്കൻ സൂര്യൻ. അപ്പൊ കണ്ണുള്ളവനെ സംബന്ധിച്ച് സൂര്യൻ പ്രകാശം ചൊരിയുന്നത് കൊണ്ട് തന്നെ അത് അവനെ സംബന്ധിച്ച് വളരെ അനായാസമായി തന്നെ അറിയാൻ കഴിയും. അപ്പോ ഇവിടെ പറയുന്ന ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ തത്വജ്ഞാനി സച്ചിദാനന്ദത്തെ അറിയുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം സച്ചിദാനന്ദത്തിന്റെ അറിവ് അവന് സഹജമാണ്, അനായാസമാണ്. അറിവിന് തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് രണ്ടും തമ്മിലുള്ള സാദൃശ്യം, കണ്ണുള്ളവന് സൂര്യൻ അനായാസമായി വെളിപ്പെടുന്നു. സച്ചിദാനന്ദത്തെ അറിയുന്ന ജ്ഞാനിക്ക് സച്ചിദാനന്ദം അതുപോലെ തന്നെ അനായാസമായി വെളിപ്പെടുന്നു. സച്ചിദാനന്ദത്തെ അറിയുന്നു എന്ന് പറഞ്ഞു അവിടെ തർക്കങ്ങളില്ല, സംശയങ്ങളും ഇല്ല, ഒന്നുമില്ല. മറിച്ച് അങ്ങനെ ഭാനുമാനായ ആ അർത്ഥം തന്നെ അന്ധന്, കണ്ണില്ലാത്തവന്. നേരത്തെ കാണുന്നവനെന്ന് പറഞ്ഞാൽ കണ്ണുള്ളവനെന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ് അന്ധൻ എന്ന് വെച്ചാൽ കാണില്ലാത്തവൻ, കണ്ണില്ലാത്തവൻ അന്ധന്. ആ ഭാനുമാനർത്ഥം ഇരുളാർന്ന, നേരത്തെ സുഖം അസ്ഥിതയാർന്ന, ഇവിടെ ഇരുളാർന്ന നേരെ വിപരീതമാണ്. ഇരുളാർന്ന എന്ന് വെച്ചാൽ ഇരുണ്ട എന്നർത്ഥം, ഒരു ശൂന്യവസ്തു. അത് ശൂന്യം എന്ന് പറയുമ്പോൾ കേവലമായ ശൂന്യം എന്നർത്ഥം അല്ല, പ്രകാശത്തെ ഗ്രഹിക്കാതിരിക്കുമ്പോൾ ഉള്ള പ്രകാശത്തിന്റെ ശൂന്യത, അതിനെ കുറിച്ചാണ് പറയും. ആദ്യത്തിന് പ്രകാശത്തിലൂടെ ഒരാൾ അറിയുമ്പോൾ വരുന്ന ആ ആദിത്യജ്ഞാനം, അത് പ്രകാശരഹിതമായി കഴിഞ്ഞാൽ അന്ധനെ സംബന്ധിച്ച് പ്രകാശമില്ല. ആ പ്രകാശത്തിന്റെ ശൂന്യതയാണ് അന്ധനും. ഏതെങ്കിലും തരത്തിൽ ആദ്യത്തിനെ അറിയും, പക്ഷെ പ്രകാശരൂപത്തിൽ അറിയാൻ പറ്റില്ല എന്നുള്ളത്. അവിടെയാണ് അതിന്റെ ശൂന്യത. അപ്പൊ സച്ചിദാനന്ദത്തെയും ഇതുപോലെ തന്നെയാണ്, അജ്ഞനും അറിയുന്നുണ്ട് സച്ചിദാനന്ദം. അല്ല അജ്ഞൻ സച്ചിദാനന്ദത്തെ അറിയാത്ത അതല്ല സത്ത് ഉണ്മ അത് അജ്ഞനുണ്ട് അസ്തിത്വ അനുഭവം ചിത്ത് ബോധം അതുപോലെ തന്നെ ഉണ്ട് ആനന്ദം അതുകൊണ്ട് അപ്പോ ഏതെങ്കിലും തരത്തിൽ അജ്ഞനും സച്ചിദാനന്ദത്തെ അറിയുന്നുണ്ട് ജ്ഞാനിയുടെ അറിവ് നമ്മൾ പറയുന്ന വിശേഷമായ അറിവ് ആ സച്ചിദാനന്ദ സംബന്ധിച്ച് അത് ഞാനീ വിശേഷമായിട്ട് എങ്ങനെ അറിയുന്നു അത് ജഗത്തിന്റെ കാരണമാണ് പ്രപഞ്ച കാരണമാണ് അങ്ങനെ അജ്ഞാനി അറിയത്തില്ല താൻ അതാണ് അങ്ങനെ അജ്ഞാനി അറിയത്തില്ല ജഗത്തെല്ലാം അതാണ് അങ്ങനെ അറിയത്തില്ല സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അത് നിത്യമാണ് അങ്ങനെ അജ്ഞൻ അറിയത്തില്ല അങ്ങനെ അതിന് ഏതെല്ലാം വിശേഷണങ്ങളുണ്ടോ ആ വിശേഷണങ്ങളോടുകൂടി അതിനറിയില്ല അതാണ് എന്റെ പ്രത്യേകം. ഇപ്പോ അന്ധൻ കണ്ണില്ലാത്തവൻ സൂര്യനെ കുറിച്ച് അറിയും സ്പർശനത്തിലൂടെ അറിയാം പിന്നെ അനുമാനിച്ചറിയാൻ പറ്റും അത് ഞാൻ മുന്നേ വിശദീകരിച്ചാണ് അവൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു അന്തിനെ സംബന്ധിച്ചിടത്തോളം രാവും പകലും എല്ലാവരും രാത്രി വിശ്രമിക്കുന്നത് അയാൾ അറിയുന്നുണ്ട് രാവിലെ ഉണർന്ന് പ്രവർത്തിക്കുന്ന അറിയുന്നുണ്ട് പൂർണ്ണ അന്തനാണ് അതൊക്കെയാണ്. അപ്പൊ അയാൾ എന്തുകൊണ്ട് ആ സൂര്യന്റെ സാന്നിധ്യമാണ് ആൾക്കാരെയൊക്കെ ഉണർത്തുന്നത് അതെല്ലാം അയാൾ എങ്ങനെ അറിയുന്നു അനുമാനിച്ചറിയുന്നു മറ്റുള്ളവർ പറഞ്ഞറിയുന്നു സ്വന്തമായ അനുമാനം കൊണ്ടും മറ്റുള്ളവർ പറഞ്ഞു അയാൾ സൂര്യ സാന്നിധ്യത്തെ അറിയുന്നു എന്നാണെങ്കിൽ ഒരാൾ പൂർണ്ണ അന്ധനാണെങ്കിലും ശരിയായത് പ്രപഞ്ച വിജ്ഞാനം മുഴുവൻ നേടാം അതിനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പൊ അയാൾ സൂര്യനെ കുറിച്ച് പഠിച്ചു വേണമെങ്കിൽ പി എച്ച് ഡി വരെ എടുക്കാം. അന്ധനൊരു കണ്ണ് തീരെ കാണുമെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആവും. അപ്പൊ സൂര്യനെ കുറിച്ച് അറിയില്ല എന്നുള്ളതല്ല, പക്ഷേ പ്രകാശരൂപത്തിൽ സൂര്യനെ അറിയില്ല അതാണ് പ്രശ്നം. ജ്ഞാനി അജ്ഞൻ എന്ന് പറയുന്നതിനും അതാണ് വ്യത്യാസം. സത്ത് ചിത്ത ആനന്ദം എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ട്, അജ്ഞാനിക്കും ഉണ്ട് അനുഭവം. പക്ഷെ അത് സച്ചിദാനന്ദം എന്ന് പറയുന്ന ഒരു തത്വമായി അജ്ഞൻ അറിയുന്നില്ല, അവിടെയാണ് വ്യത്യാസം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് തന്നെ പ്രത്യേകത മനസ്സിലാക്കും. ആ ലോകത്ത് സച്ചിദാനന്ദത്തെ അറിയാത്ത ഒരു മനുഷ്യനും അങ്ങനെ ഒരു മനുഷ്യനും കാണാൻ പറ്റും. ആനന്ദം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അങ്ങനെ എന്തെങ്കിലും ഒരു മനുഷ്യൻ ജനിച്ച് എന്ന് വെച്ചാൽ എന്തെങ്കിലും വളരെ സീരിയസ് ആയ എന്തെങ്കിലും ഒരു മെഡിക്കൽ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ മരിച്ചുപോയെന്നൊക്കെ വരാം. സാധാരണ മനുഷ്യന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവരും അറിയുന്നു സത്യം ചിത്തുമായി. പക്ഷെ ഈ പറയുന്ന സച്ചിദാനന്ദ ആണെന്നറിയുന്ന ആളിനെയാണ് ഇവിടെ ജ്ഞാനി എന്ന് പറയുന്നത്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരർത്ഥം മാത്രമല്ല, ഇവിടെ അദ്വൈതത്തിന്റെ പ്രകടനത്തിൽ സന്ദർഭത്തിൽ ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഈ സച്ചിദാനന്ദത്തെ അറിയുന്നവനാണ്. അല്ലാതെ ബ്രഹ്മത്തെ അറിയുന്നവരും ആത്മാവിനെ അറിയുന്നവരും ഇതൊക്കെ മറ്റ് തത്വചിന്തകളിലൊക്കെ ഒരുപാട് പേരുണ്ട്. അവരെന്ന് എന്താണ് സച്ചിദാനന്ദ ബ്രഹ്മം അങ്ങനെ അവരാരും അംഗീകരിക്കുന്നു. ഉദാഹരണം പറഞ്ഞ ഇപ്പൊ താർക്കികന്മാര് അവര് ബ്രഹ്മത്തെ അംഗീകരിക്കുന്നു, പക്ഷെ അവര് സച്ചിദാനന്ദം അംഗീകരിക്കുന്നു. അത് ഭൂമിയും ആകാശവും ജലവും പോലെ ഒരു ദ്രവ്യം മാത്രമാണ്, ബ്രഹ്മത്തെ അവർക്കറിയാം. പഴയ ചിന്തകന്മാരിൽ തന്നെ അങ്ങനെ ഈ സച്ചിദാനന്ദം എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗമാണ് നമ്മുടെ ചിന്തകന്മാര്. സംഖ്യന്മാർ അവരംഗീകരിക്കില്ല, അവർ പറയുന്നത് നിർഗുണമാണ് ആനന്ദമെന്ന്. അതിനകത്ത് അദ്വൈതങ്ങൾ പറയുന്ന സച്ചിദാനന്ദ രൂപത്തിൽ ഒരിക്കലും അവരംഗീകരിക്കില്ല. ഇത് കേവലം അദ്വൈതികൾക്കാണ്. ഇനി വേണമെങ്കിൽ ദ്വൈതികൾക്കും പറയാം, നിഷ്ഠ ദ്വൈതി ദ്വൈതി. അവർക്ക് സച്ചിദാനന്ദം എന്ന് പറയുമെങ്കിലും അതിന്റെ വിശദീകരണങ്ങൾ വരുമ്പോൾ അവർ അദ്വൈതിയോട് യോജിക്കത്തില്ല, അവിടെ യോജിക്കത്തില്ല. ഇത് അദ്വൈതി എന്ന് പറയുന്ന ഒരു വിഭാഗം അവരുടെ കാഴ്ചപ്പാടാണ്. അതിൽ പിന്നെ ചില അവാന്തര വിഭാഗങ്ങളൊക്കെ കാണും അദ്വൈതത്തിൽ തന്നെ, അവരെല്ലാം അംഗീകരിക്കും. അപ്പൊ ഈ പറയുന്ന സച്ചിദാനന്ദം എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നതാണ് ഈ പ്രപഞ്ചത്തിന് കാരണം. അങ്ങനെ ഒരു സച്ചിദാനന്ദമാണ് എങ്കിൽ പിന്നെ എല്ലാവരും സച്ചിദാനന്ദമായിട്ട് കാരണത്തെ അറിയണ്ടേ? കുറച്ചുപേര് സച്ചിദാനന്ദമായിട്ട് അറിയുന്നു, കുറച്ചുപേര് ഇതിനെ ധ്രുവീയമായി അറിയുന്നു. അതിനെ തന്നെ അറിയുന്നവരെ തന്നെ അതിനെ കാരണമായി സ്വീകരിക്കുന്നില്ല, പ്രപഞ്ചത്തിന് കാരണമായി അതിനെ സ്വീകരിക്കുന്നില്ല. സംഖ്യന്മാരും മറ്റതിനെ പ്രപഞ്ച കാരണമായി സ്വീകരിക്കുന്നില്ല, അത് പ്രകൃതിയാണ്. അപ്പോ ഇവിടെ എന്താ ഈ വ്യത്യാസം വരാൻ കാരണം? പലരും പലതരത്തിൽ അറിയുന്നു സച്ചിദാനന്ദ. അദ്വൈതികളുടെ നിലപാടിതാണ്, എല്ലാവർക്കും ഒരു സംശയം, എന്തുകൊണ്ട് ഈ ചിന്തകന്മാരെല്ലാം ഒരുപോലെ അറിയുന്നില്ല? ഇതാണ് പ്രപഞ്ചത്തിന് കാരണമെങ്കിൽ ആ കാരണത്തെ എല്ലാവരും ഒരുപോലെ അറിയട്ടെ. ഇതിൽ നിന്നാണ് ഇവിടെ അദ്വൈതികൾ പറയുന്നത് എന്താണ്? ഈ സച്ചിദാനന്ദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ കാരണം കണ്ട് അന്വേഷിച്ചു പോയ എല്ലാവരും സച്ചിദാനന്ദത്തെ എത്തിച്ചേർന്നു. പക്ഷെ എല്ലാവരും അത് അംഗീകരിക്കുന്നില്ല, പഴയ നമ്മുടെ ഇവിടുത്തെ ചിന്തകന്മാർ. എന്താ അങ്ങനെ വരാൻ കാരണം? ഇതിലൊരു വലിയ പങ്ക് വഹിക്കുന്നത് എന്താണ്? അവരവരുടെ അഭ്യൂഹങ്ങളാണ്. ഓരോരുത്തരുടെയും ബുദ്ധി വേറെ വേറെയാണ്. ആ ബുദ്ധി വ്യത്യാസം കൊണ്ട് ഓരോരുത്തരും ഓരോ രീതി ഗ്രഹിക്കും. ഗ്രഹിച്ചിട്ട് പ്രപഞ്ചത്തിന്റെ കാരണമായ സത്യം ഇന്നതാണെന്ന് അദ്വൈതികൾ ഇങ്ങനെ പറയും. ഇത് ഇത് മാത്രം പറയുന്നില്ല, ഇതിനു മുമ്പുണ്ടായിട്ടുള്ള എല്ലാ അദ്വൈതികളും ഇത് തന്നെ പറയുന്നു. അപ്പോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരുമ്പോ അതിനോട് ഇഷ്ടം തോന്നുന്നു. അങ്ങനൊരു കാഴ്ചപ്പാട് വരുമ്പോ എന്നോട് ഇഷ്ടം തോന്നുന്നവരെല്ലാം പറയും ഈ പ്രപഞ്ച കാരണം സച്ചിദാനന്ദമാണ്. അവരതിനെ സ്വീകരിക്കും. അത് മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്, മനുഷ്യന്റെ ബുദ്ധി വൈചിത്രം. ഓരോരുത്തരുടെയും ബുദ്ധി ഓരോ രീതിയിരിക്കും. ഒരാൾക്ക് സച്ചിദാനന്ദം എന്നറിയുന്നതാണ് കൂടുതൽ ഇഷ്ടം താല്പര്യമെങ്കിൽ അവരത് സ്വീകരിക്കും. ബൗദ്ധന്മാർ പറയും ശൂന്യമാണ് ജഗത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ചിലരതിനെ സ്വീകരിക്കും. ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധി വ്യത്യാസം അനുസരിച്ചിട്ടാണ്. സച്ചിദാനന്ദത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്ന കേൾക്കുമ്പോ ആ ഇത് കൊള്ളാം, ഇത് സ്വീകരിക്കും, ഇതാണ് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതെന്ന് ഒരാൾ തീരുമാനിക്കുന്നു. അയാൾ പറയും ജഗത്തിന്റെ കാരണം സച്ചിദാനന്ദമാണ്. എല്ലാരും അങ്ങനെ പറയണമെന്നില്ല, പറയാറുമില്ല. അപ്പൊ ഇതിലേതാ ശരി, ഏതാണ് ശരി? ഒരു തന്നെ ഏതാണ് വിശ്വസിക്കുന്നത് അവനെ സംബന്ധിച്ച് അത് ശരി. അവനെ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് എല്ലാം ശരി. എപ്പോഴും അങ്ങനെയാണ് ശരി എന്ന് പറയുന്നത്, എപ്പോഴും അങ്ങനെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അങ്ങനെയാണ്. അവരവരെന്തിനാണ് വിശ്വസിക്കുന്നത് അവർക്ക് ശരി. അതൊക്കെയാണ് അങ്ങനെ പറയുന്നത്. അത് ബൈബിളിൽ പറയുന്നതാണ്, വിശ്വാസം രക്ഷിക്കും. അപ്പോ ഇതാണ് ശരിയെന്ന് ഒരാൾ വിശ്വസിച്ച അതായിരുന്നു. അവിടെയൊക്കെ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന കാര്യം വിശ്വാസമാണ് മനുഷ്യൻ. ആ തത്വചിന്തകളായാലും ശരി, മറ്റു പ്രസ്ഥാനങ്ങളായ മതങ്ങളായാലും ശരി, എല്ലായിടത്തും മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന എന്താണ്? അവന്റെ വിശ്വാസങ്ങളാണ്. വിശ്വാസം ശരി എന്നുള്ളതാണ്, അല്ല ശരിയും തെറ്റും കണ്ടെത്തിയിട്ട് മനുഷ്യൻ വിശ്വസിക്കാറ്. അങ്ങനെയല്ല, ആദ്യം ശരിയെന്ന് നിശ്ചയിക്കുക, പിന്നെ വിശ്വസിക്കുക. അങ്ങനെയല്ല, വിശ്വാസം അവനെ എവിടെ കൊണ്ടുപോകുന്നു അതാണ് അവന്റെ ശരി. എല്ലാ മതങ്ങളും അങ്ങനെയാണ്. ഓരോ മതങ്ങളല്ലെങ്കിൽ ഈ പറയുന്ന ഫിലോസഫി തത്വചിന്തകൾ, അദ്വൈതവും മറ്റൊരു മതമല്ല, അതൊക്കെ തത്വചിന്തകളാണ്. റിലിജിയൻ എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ തത്വചിന്തകളാണ്. തത്വചിന്തയാലും ശരി, റിലിജിയൻ ആയാലും ശരി, എല്ലായിടത്തും എന്താണ്? അവനവന്റെ വിശ്വാസം, അവനവന്റെ ശരി. പിന്നെ ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയോടെ നമ്മൾ മനസ്സിലാക്കണം, 10,000 വർഷം മുമ്പേ മനുഷ്യന് ഇന്നത്തെ ഭൗതികമായ യാതൊരു സാഹചര്യം ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ വിശ്വാസങ്ങളും അവരുടെ സിദ്ധാന്തങ്ങളുമാണ് ഇതെല്ലാം. അന്ന് രൂപപ്പെട്ട കാര്യങ്ങളാണ്, അത് തലമുറ തലമുറകളായിട്ട് ഇങ്ങനെ പകർന്നു വന്നാണ് അദ്വൈതമെന്നും ദ്വൈതമെന്നും ഇഷ്ടാദ്വൈതമെന്നും പറയുന്നു. അന്നത്തെ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ അവൻ ചിന്തിച്ച് കണ്ടെത്തിയ അവന്റെ അന്നത്തെ വിശ്വാസവും ശരികളുമാണ്. പിന്നെ 1,000 വർഷം അതുപോലെ നിന്നേ എന്തുകൊണ്ട്? മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ കാര്യമായ മാറ്റമൊന്നും വന്നില്ല, ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. മനുഷ്യന്റെ ജീവിത സാഹചര്യത്തിൽ കാര്യമായ മാറ്റം വന്നപ്പോ ഈ കഴിഞ്ഞ 200 വർഷത്തിനകം അപ്പോഴാണ് വലിയൊരു മാറ്റം വന്നത്. ആ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോ വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഇത് ഇത്രയും പഴകിയ ചിന്തകളാണ്. നമ്മുടെ ഈ 1,000 വർഷം നമ്മൾ പഴകിയ ചിന്തയാണ്. നമ്മുടെ പൂർവികന്മാര് ഈ പറയുന്ന പ്രപഞ്ച കാരണത്തെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചും ഒക്കെ ഉള്ള ഈ ചിന്തകൾ ഇത്രയും വർഷം പഴകിയെന്ന് വെച്ചാൽ തലമുറ തലമുറകളിലൂടെ നമുക്ക് പകർന്നു കിട്ടിയാണ്. അപ്പൊ ഇതാണ് ആത്യന്തിക ശരി എന്ന് മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗം. അല്ല, പുതിയ ശരികൾ ഇനി കണ്ടെത്തണം എന്ന് ചിന്തിക്കുന്ന വേറൊരു വിഭാഗമാണ്. ഇന്നത്തെ സമൂഹം അങ്ങനെ രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കൂട്ടർ പറയുന്നത് എന്താണ്? പഴയതായതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം, സ്വീകരിക്കണം എന്നാണ്. വേറൊരു കൂട്ടർ പറയുന്നത് എന്താണ്? ഈ പഴയതായതുകൊണ്ട് സ്വീകരിക്കണമെന്ന് പറയുന്നത് എന്താ അർത്ഥമാണ്? അന്നത്തെ സാഹചര്യം ഉണ്ടല്ലോ, ഇന്നത്തെ സാഹചര്യം മനുഷ്യന്റെ. പഴയതാണോ സ്വീകരിക്കേണ്ടത്, അതേ പുതിയതാണോ സ്വീകരിക്കേണ്ടത്? ഇന്നത്തെ സമൂഹം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പൊ പഴയതിനോട് നമുക്ക് വിശ്വാസം കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പഴയതിനെ സ്വീകരിക്കും. അല്ല, സാഹചര്യം മാറി മനുഷ്യന് പുതിയ ചിന്തകൾ വന്ന് ഇത് ചിന്തിക്കുന്ന ഒരു തലമുറ വരുമ്പോൾ പഴയതിനോടുള്ള അവരുടെ താല്പര്യം കുറയും. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു പുതിയ കാഴ്ചപ്പാടല്ല. ആയിരം വർഷത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പഴക്കമല്ല, ഒരു പക്ഷെ അതിലും കൂടുതലാണ്. എന്താണ് ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത്? സച്ചിദാനന്ദമാണ് എന്ന് പറയുന്നു. ചില അങ്ങനെ ഉണ്ടല്ലോ, ചില ആന്റിക്കുകളൊക്കെ ഉണ്ട്, പഴക്കം വന്നാൽ മൂല്യം കൂടും. അന്ന ചില ചെമ്പ് പിച്ചള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു കൂട്ടർ പറയുന്നത് പഴകും തോറും വില കൂടുമെന്നാണ്. അപ്പോ ഇത്തരം സിദ്ധാന്തങ്ങൾക്കും പഴയതാകുന്നുണ്ട്, അതിന് മൂല്യം കൂടുതലാണ് വാശി പിടിക്കുന്നവരുണ്ട്. പുതിയ ആൾക്കാരെന്താണ് പറയുന്നത്? അതിന് മൂല്യമുണ്ടെന്നിരിക്കും, അത് പഴമയുടെ ഒരു മൂല്യം മാത്രമാണ്. പഴമയുടെ മൂല്യം എന്നുള്ളതേ ഉള്ളൂ, അതിനപ്പുറം അതിനൊരു മൂല്യം ഇല്ല. ഇന്നത്തെ വിജ്ഞാന മേഖലകളുമായിട്ടൊന്നും അതിന്, ഇതൊക്കെ ഇങ്ങനെ സമൂഹം ചിന്തിക്കുന്ന കാര്യം ഞാൻ പറയാം. ഞാൻ ഏതെങ്കിലും ഒരു പക്ഷത്താണെന്നുള്ള ചിന്തിക്കരുത്. ഇങ്ങനെയൊക്കെയാണ് സമൂഹം ഇന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് പഴയ കാഴ്ചപ്പാടനുസരിച്ച് ഇത് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് എല്ലാവരും സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ, നമ്മളെന്തുകൊണ്ട് സ്വീകരിക്കുന്നു? എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു? ഗുരു പറഞ്ഞിരിക്കുന്നു ജഗത്തിന് കാരണം സച്ചിദാനന്ദമാണ്. അപ്പൊ ഗുരുവിലുള്ള വിശ്വാസം കൊണ്ട് ഗുരു പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ഗുരുവിലെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് വിശ്വസിക്കേണ്ട ബാധ്യതയുണ്ട്. അങ്ങനെ ഒരു ബാധ്യതയില്ല. ഗുരുവിൽ വിശ്വസിക്കുന്നവരുടെ നമുക്കത് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇത് പറഞ്ഞ മറ്റ് ഗുരുക്കന്മാര് വിശ്വസിക്കുന്നവർ, ഇതുപോലെ വേറെയും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗുരു മാത്രമല്ലല്ലോ പറഞ്ഞു, സച്ചിദാനന്ദമാണ് കാരണം. അവരോട് നമുക്ക് പറയാം. അപ്പൊ ഇത് വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇത് എന്താണ്, തത്വചിന്താപരമായിട്ടുള്ള പ്രപഞ്ച കാരണത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാവും. അപ്പൊ അതിന് വിശദീകരിക്കാനാണ് ഇവിടെ ഒരു ഉദാഹരണം. അപ്പോ ഈ തത്വത്തെ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ തത്വത്തെ ബോധ്യപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്, തത്വനിശ്ചയം. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. സംശയമില്ല, അയാൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതേതുപോലെ കണ്ണുള്ളവൻ മേളോട്ട് നോക്കിയിട്ട് ഇത് ആദിത്യൻ എന്ന് പറയുന്നു, അത്രയും സ്പഷ്ടമാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ഇത് അംഗീകരിക്കാത്തവനാ, ഒരാൾ ഇത് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത് അംഗീകരിക്കാത്ത ഒരാളിനെ അത്രയും സ്പഷ്ടമായി ഇത് സംശയരഹിതമായി ഇതാണ് ജഗത്തിന്റെ കാരണം എന്ന് അംഗീകരിക്കാത്ത ഒരാളിനെ അന്ധന്റെ സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത്. അവനൊരു സൂര്യനെ കാണാത്ത കുരുടനെ പോലെയാണ് എന്നാണ്. എന്ന് പറയുമ്പോ ഒരു ഈ അന്ധൻ എന്ന് പറയുമ്പോ സാധാരണ ആൾക്കാർ മാത്രമല്ല, പഴയ ഋഷിമാർ വരെ അറിയപ്പെടും. കണാദനും ഗൗതമനും അവരായാലും അംഗീകരിക്കുന്നുണ്ട്. അവരെല്ലാം എന്തായി? അന്ധന്മാരായി. അതുകൂടെയുണ്ട്. ശങ്കരാചാര്യ വ്യാസൻ ബ്രഹ്മസൂത്രം ശങ്കരാചാര്യ ഭാഷ എഴുതിയപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. എന്താണത്? സച്ചിദാനന്ദത്തെയാണ് ഈ പറയുന്നത്. ജന്മാധ്യസ്ഥ എന്നൊക്കെ പറയുന്നു. ആ കാരണം സച്ചിദാനന്ദമാണ്. എന്നാ ഇത് അംഗീകരിക്കാത്ത ഋഷിമാരാണ് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോ ഇതിന്റെ വെളിച്ചത്തിൽ, ഈ ഒരു ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ മറ്റ് ഋഷിമാര് പഴയ അതിനെക്കാളും ആയിരം വർഷം, ശങ്കരാചാര്യരെക്കാളും ആയിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഋഷിമാര് അവരൊക്കെ എന്താണ്? അവരൊക്കെ അന്ധന്മാരാണ്. അവരൊക്കെ അന്ധന്മാരെന്ന, കുരുടന്മാരെന്നാ പറയുന്നത്. ഇത് അവരറിയാത്തതാണ്. അപ്പൊ ശങ്കരാചാര്യർ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തു. സച്ചിദാനന്ദമാണ് കാരണം, ജഗത് കാരണം. അത് ശങ്കരാചാര്യർ അതിനെ വിശദീകരിച്ചപ്പോ വിദ്വാന്മാരാണ്, അന്നത്തെ വിദ്വാന്മാരാണ് ഇതൊക്കെ അംഗീകരിക്കുന്നത്. അവരെല്ലാം എന്തുകൊണ്ട് അംഗീകരിച്ചു? കാരണം അത്രയും യുക്തി ഉപയോഗിച്ച് അതിനെ സമർത്ഥിക്കാൻ വേണ്ടി. എന്റെ വ്യാഖ്യാന സാമർത്ഥ്യം, യുക്തി, അങ്ങേറ്റത്തെ യുക്തി ഉപയോഗിച്ചപ്പോൾ അതിനൊരുപാട് ആരാധകരുണ്ടായി. ഫാൻസ് അസോസിയേഷൻ ഉണ്ടായി ഒരുപാട് ശങ്കരായ. പിന്നീട് ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ എന്ത് ചെയ്തു? ആ യുക്തിയെ അംഗീകരിച്ചു. ഒരുപാട് സച്ചിദാനന്ദമാണ് ജഗത്തിന്റെ കാരണം എന്നുള്ളൊരു ഒരു സിദ്ധാന്തത്തെ, സിദ്ധാന്തപരമായി എല്ലാവരും സ്വീകരിച്ചു. അത് നിഷേധിക്കാൻ പ്രയാസമാണ്. ആധുനിക ലോകത്ത് നമ്മൾ അതിനെ സ്വീകരിക്കും. നമുക്ക് നമ്മൾ അറിയാതെ തന്നെ ശങ്കരാചാര്യയിൽ നിന്ന് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അറിയാതെ എന്ത് വരുന്ന ഒരു കടപ്പാട് അവിടെ കിടക്കുകയാണ് ശങ്കരാചാര്യനോട്. നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ആ കടപ്പാട് അവിടെ കിടക്കുകയാണ്. കാരണം സംഗ അസന്നിഗ്ധമായി ഇത് പ്രഖ്യാപിച്ച ശങ്കരാചാര്യനാണ്. എന്താണ് ഈ പ്രപഞ്ചത്തിന് കാരണം? സച്ചിദാനന്ദമാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്ന മുഴുവൻ ശങ്കരാചാര്യ പറഞ്ഞ കാര്യമാണ്. ഇപ്പോ അനുഭവമാണെന്ന് പറയണമെങ്കിൽ ഒറ്റ വാക്കി തീരുന്ന കാര്യമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന് കാരണം സച്ചിദാനന്ദമാണ്, എന്താ എന്റെ അനുഭവമാണ് എന്ന് പറഞ്ഞ തീരും. ഒറ്റ വാക്കി തീരത്ത കാര്യമില്ല. അനുഭവം എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. ആൾക്കാരുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അതിനെ വിശദീകരിച്ചു കൊടുക്കും. ആ വിശദീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ എന്റെ അനുഭവം എന്നും പറയാം. ഈ അനുഭവം എന്ന് പറഞ്ഞാൽ വരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറയുന്ന വ്യക്തിയെ വിശ്വസിക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ആ വ്യക്തിയെ വിശ്വസിക്കണം ആദ്യം, പിന്നെ ആ വ്യക്തി പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കാൻ പറ്റും. അതുകൊണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ വിശ്വസിക്കുന്നവർക്ക് പിന്നെ വേറൊന്നും കേൾക്കേണ്ടത് അനുഭവമാണ്. ഞാൻ അംഗീകരിച്ചു, കേവലം വിശ്വാസമായി ചെയ്യും. മറിച്ച് ശങ്കരാചാര്യം മറ്റും ചെയ്ത അങ്ങനെയല്ല. ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കേൾക്കുന്നവരുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുത്തക്ക രീതിയിൽ അതിനെ വിശദീകരിച്ചു, ഒരുപാട് വ്യാഖ്യാനിച്ചു. വലിയൊരു പണിയായിരുന്നു. അല്ലാതെ എന്റെ അനുഭവമാണെന്ന് പറഞ്ഞാൽ ആരും സ്വീകരിക്കത്തില്ല. പക്ഷെ കേൾക്കുന്നവന്റെ ബുദ്ധിക്ക് അത് ബോധ്യപ്പെടണം, ഈ പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണെന്ന് ബോധ്യപ്പെടണം. അങ്ങനെ യുക്തിക്ക് നിരക്കത്തക്ക രീതിയിൽ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് തലമുറകളിലൂടെ വ്യാഖ്യാനിച്ചപ്പോൾ യുക്തിക്ക് ബോധ്യമാകുന്നതാണെങ്കിൽ അത് സ്വീകരിക്കാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇത് അനുഭവമാണെന്നും പറയാം. അനുഭവം എന്ന് പറയുന്നത് എന്നും വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. കാരണം ഈ അനുഭവം ഇപ്പോ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അനുഭവിക്കുന്ന ആള് പറയുന്നു മറ്റുള്ളവർക്ക് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു വഴിയും ഞാനിപ്പോ നിങ്ങളോട് പറയുന്നു ഞാൻ വലിയ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർ നിങ്ങളുടെ കൂട്ടത്തിൽ വിളിച്ചു. ചിലത് പറയും ഇയാൾ വരുന്ന നമ്മളെ പറ്റിക്കാൻ പറയണമെന്ന് പറയും. ചിലത് പറയും വെറുതെ ഒന്നുമില്ലാതെ പറയും എന്തെങ്കിലും കാണും. രണ്ടു ഭാഗമായിട്ട് തിരിയും. അപ്പൊ അനുഭവം എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് അംഗീകരിക്കണമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ പേരുടെയും വിശ്വാസം ഞാൻ ആദ്യം പിടിച്ചു പറ്റും. ആദ്യം അപ്പൊ അനുഭവം എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ സ്വീകരിക്കും. അതത്ര എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ വിശ്വാസം എനിക്ക് ഞാൻ പിടിച്ചു പറ്റണമെങ്കിൽ എനിക്ക് എന്ത് വേണം? അത് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇഷ്ടം ആദ്യം പിടിച്ചു പറ്റും. ഇഷ്ടം നമുക്കിഷ്ടമുള്ളവരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൊന്തരവാണ്. അത്ര നടക്കുന്ന കാര്യമില്ല. അപ്പൊ ആദ്യം ഇഷ്ടം പിടിച്ചു പറ്റുക, പിന്നെ പറയുന്നതിന് വിശ്വസിക്കുക. ഇനി ഇഷ്ടമുണ്ട്, നിങ്ങൾക്കെല്ലാം ഇഷ്ടമുണ്ട്, നിങ്ങളെ വിശ്വാസം ആണ്, അതുകൊണ്ട് വിശ്വാസം. എന്നാലും ആ പറയുന്ന കാര്യം ഒഴികെ വേറെ എല്ലാ കാര്യത്തിലും ശരിയാണ്, അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമായി. ഇത് വളരെ സങ്കീർണമായൊരു കാര്യമാണ്. പ്രപഞ്ച കാരണത്തെ കുറിച്ച് പറയുകയാണ്, അതൊന്നും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. ഇഷ്ടമാണ്, വിശ്വാസമാണ്, പക്ഷെ ആ കാര്യത്തിൽ പറ്റത്തില്ല എന്ന് വീണ്ടും പോയി. അപ്പൊ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ യുക്തിയുക്തമായി അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോ ശങ്കരാചാര്യ എഴുതി വെച്ചപ്പോ വലിയൊരു സമൂഹം അന്ന് യുക്തിയുക്തമായി ബോധ്യപ്പെട്ടവര് സ്വീകരിച്ചു. അന്നത്തെ നിലയ്ക്ക് ആ യുക്തി മതി. കാലം മാറുമ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യന്റെ അറിവ് മാറുമ്പോൾ യുക്തിയും മാറും. യുക്തി സ്ഥിരമല്ല. എന്നാലും നമുക്ക് കീഴടക്കാൻ കഴിയാത്ത യുക്തി എന്ന് പറയുമ്പോൾ ആ യുക്തിക്ക് അങ്ങ് മനുഷ്യൻ കീഴ്പ്പെട്ടു. നമുക്ക് കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ പറയുന്ന വ്യക്തികളെയൊന്നും നിങ്ങൾക്ക് കണ്ണിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ കീഴടങ്ങുകയാണ്. വേറെ ഒരു വഴിയേ ഇല്ല. അപ്പൊ സമൂഹത്തെ യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ് ഇത്തരം തത്വചിന്തയെ സംബന്ധിച്ച് ഉള്ള ഒരു വഴി. അങ്ങനെ ആണ്. എന്നാലും ഒരു തത്വചിന്ത എന്നുള്ളതാണെങ്കിൽ അങ്ങനെ കത്തില്ല, അല്ലെങ്കിൽ കേവലം ഒരു വിശ്വാസ പ്രസ്ഥാനം എന്നുള്ളതാണെങ്കിൽ അങ്ങനെ വിശ്വാസ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ്? ഒരാള് പറയുന്നു എനിക്ക് ഇങ്ങനെ ഒരു വെളിപാടുണ്ടായി, അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുന്നു. അവിടെ പിന്നെ ആ ഒരു വെളിപാട് അതിന്റെ പേരിൽ കൂടുന്നവരെല്ലാം വിശ്വസിക്കാം. നബിയൊക്കെ വിശ്വസിച്ച് അങ്ങനെയാണ്. നബി പറഞ്ഞു എന്താണ്, എനിക്ക് ആ ഗുഹയിൽ പോയിരുന്നപ്പോ ഒരാൾ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് ആൾക്കാർ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. പിന്നെ ക്രമേണ ആൾക്കാരെ കൊണ്ട് വിശ്വസിപ്പിച്ച് വിശ്വസിക്കാത്തവന് നല്ല അടിയൊക്കെ കൊടുത്ത് അവസാനം എന്ത് ചെയ്തത്, തല്ലൊക്കെ കൊണ്ടുകഴിഞ്ഞപ്പോൾ ആൾക്കാരോ പറഞ്ഞൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. പിന്നെ അതിന് ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായി. വിശ്വസിച്ചാൽ, ഒരുമിച്ച് നിന്നാൽ നമുക്ക് നേട്ടമുണ്ടാകുമെന്ന് കാണുമ്പോൾ വിശ്വാസത്തിന് ആൾക്കാർ കൂടുന്നതിൻ്റെ ഒരു പ്രധാനമായ കാരണം അതാണ്. അങ്ങനെ വിശ്വാസത്തിനോടൊപ്പം നിന്നാൽ നമുക്ക് നേട്ടമുണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചേരുമ്പോലെ തന്നെ മതത്തിൽ ചേരുന്നു. വിശ്വസിച്ച പ്രയോജനം ഉണ്ടെങ്കിൽ മനുഷ്യനെ അവനവന്റെ പ്രയോജനത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നു. അപ്പോ പ്രയോജനം ഉണ്ടെന്ന് കണ്ടാൽ എന്ത് വരും? അപ്പൊ അതിന്റെ ഭാഗമാകും, അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തും. അതെ, അത് സ്വാമിയോർ പറയുന്നത് ഞാനിവിടെ വന്നതുകൊണ്ടാണ് എനിക്കത് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായത്. ശരിയാണ്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായത് ഇവിടെ വന്നപ്പോൾ. അപ്പൊ വിശ്വാസത്തിന് ഭൗതികമായ സാഹചര്യങ്ങളൊരു വലിയ, അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഭൗതികമായ സാഹചര്യങ്ങളൊത്തു വരുന്നു, അതുകൊണ്ട് വിശ്വസിക്കുക. ആ സാഹചര്യങ്ങളെ കൂടുതൽ വളർത്താൻ വേണ്ടി വീണ്ടും വിശ്വസിക്കുക. അതാണ് ഈ മതവും പൗരോഹിത്വവും തമ്മിലുള്ള ബന്ധം. ലോകത്തെയും മതവിശ്വാസങ്ങളെ നിലനിർത്തുന്നത് എന്താണ്? പൗരോഹിത്യമാണ്. പൗരോഹിത്യം എന്തിനു നിലനിർത്തുന്നു? കാരണം അവർക്ക് ഫണ്ടിങ്. അപ്പൊ ഈ മതവിശ്വാസം ഇങ്ങനെ നിലനിർത്തുന്നതിന് അവർക്ക് വലിയ ഫണ്ടിങ് ഉണ്ട്. അപ്പൊ ഈ ഫണ്ടിങ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ജോലി എന്താണ്? മതവിശ്വാസങ്ങളെ നിലനിർത്തുക. അപ്പൊ ഈ ഫണ്ടിങ് എന്തുകൊണ്ട് ഇവർക്ക് കിട്ടുന്നു? അത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അപ്പൊ ജനങ്ങളെ അവരൊരു വഴിക്ക് നയിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രതിഫലം വലുതാണ്. ഈ ലോകത്തിൽ അവർ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു. അവർ വാഗ്ദാനം ചെയ്യുന്ന എന്താണ്? വിശ്വാസത്തിലുള്ള ജനങ്ങൾക്ക് പരലോകമാണ്. അപ്പൊ എന്റെ അടിസ്ഥാനമായി കിടക്കുന്ന എന്താണ്? ഫണ്ടിങ്ങാണ്. അപ്പൊ ഈ ജനങ്ങളെല്ലാം പരലോകം വാഗ്ദാനം ചെയ്ത് കൂടെ നിർത്തിയ എന്താ? രാഷ്ട്രീയ അധികാരങ്ങൾ, ഭൗതികമായ സൗഭാഗ്യങ്ങളാണ്. ഒരു അമ്പലം ഉണ്ടാക്കി വെച്ച് അതിന്റെ അകത്ത് കയറി ഇരുന്ന് പൂജ നടത്തി മണിയടിച്ച് പിന്നെ ഇതൊക്കെ ചെയ്ത് ആൾക്കാരിൽ വിശ്വാസം വളർത്തി കൊണ്ടുവരുന്ന എന്തിനാണ്? അപ്പോ ഈ ചെയ്യുന്നവന് ഒന്ന് സാമ്പത്തിക നേട്ടം, അവൻ സുഖമായിട്ട് ജീവിക്കും. പിന്നെ മറ്റൊന്ന് എന്താണ്? ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ആ യോജിപ്പിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് അധികാരത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ പോകും. അപ്പൊ ഇതിന് എന്താണ്? ഫണ്ടിങ്. അതാണ് ഏറ്റവും പ്രധാനം. ഈ മതങ്ങളിൽ നിന്ന് തകർക്കാൻ കഴിയാത്ത അതുകൊണ്ടാണ് ഇവരുടെ പിന്നിൽ ഈ ഫണ്ടിങ് ഉള്ളിടത്തോളം കാലം ഇതിനൊന്നും ഇല്ലാതാക്കാൻ ആർക്കും കഴിയത്തില്ല. പണമാണ് അടിസ്ഥാനമായ ഘടകം എന്ന് പറയുന്നത്. ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്ക് ഫണ്ടിങ്. ഫണ്ടിങ് വരുമ്പോൾ ഇവർ അതുകൊണ്ട് ഉപയോഗിച്ച് നിൽക്കും. അതിൽ എന്താണ് പെശകുറ്റാൻ പാടില്ല. ഇവർ വളരെ അസൂത്രിതമായിട്ടാണ് പോകുന്നത്. ഇവർ പണ്ട് കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ഇവർ വിശ്വാസങ്ങളെ പുതിയ പുതിയ രീതിയിൽ കാലം മാറുമ്പോൾ അതിനെ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കും. പഴയതൊക്കെ മാറി പുതിയ പുതിയ രീതിയിൽ വിശ്വാസങ്ങളെ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഫണ്ടിങ് വിശ്വാസ പരിഷ്കരണം ഇങ്ങനെ ഇത് നിലനിൽക്കും സമൂഹത്തിൽ. അതുകൊണ്ടാണ് എനിക്ക് മനുഷ്യ ഇത്രയൊക്കെ പുരോഗമിച്ചിട്ട് 2000 വർഷം മുമ്പൊക്കെയുള്ള പ്രാകൃതമായ വിശ്വാസങ്ങൾ ഇന്നും മനുഷ്യന്റെ ഇടയിൽ എന്തുകൊണ്ട് നിൽക്കുന്നു? സമ്പത്താണ് അത് നിലനിർത്തുന്നത്, ഫണ്ടിങ്ങാണ്. അപ്പൊ 2000 വർഷം മുമ്പുള്ള പ്രാകൃത വിശ്വാസങ്ങൾ ഇന്നും നിലനിർത്തും, കാരണം ഫണ്ടിങ്ങാണ്. അതിലൂടെ അത് നിലനിർത്തുകയാണ്. അതിന്റെ നേട്ടം പോകുന്നത് രാഷ്ട്രീയമായ നേട്ടം. ഫണ്ടിങ് നിൽക്കട്ടെ, ഏതും കാരണവശാല ഈ ഫണ്ടിങ് നിന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തീർന്നു. പിന്നെ ഇവിടെ ഒരു മതവുമില്ല, കുറെ ഏർപ്പാടുമില്ല, പിന്നെ മതത്തിനൊന്നും നിലനിൽപ്പില്ല. പണമില്ലെങ്കിൽ പിന്നെ മതം നിൽക്കില്ല. മതം, രാഷ്ട്രീയം, ഇത് ഒക്കെ കെട്ടുപണിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും. അങ്ങനെ അല്ലാത്ത ഒരു രാഷ്ട്രീയം ഇല്ല. എല്ലാ രാഷ്ട്രീയങ്ങളും ലെഫ്റ്റ് വിങ് എന്ന് പറഞ്ഞാലും റൈറ്റ് വിങ് എന്ന് പറഞ്ഞാലും ഇപ്പൊ എല്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട കിടക്കും. എല്ലാവർക്കും മതം വേണം. എന്തുകൊണ്ട്? മതത്തിന് ഈ ഫണ്ടിങ് നിലനിർത്തുന്നുണ്ട്. അപ്പൊ അവരെ ആശ്രയിക്കാതെ ആർക്കും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രാചീനമായ വിശ്വാസങ്ങളിൽ നിന്നും മനുഷ്യൻ, അതുള്ളിടത്തോളം കാലം മനുഷ്യനെ ശരിക്കൊരു വെളിച്ചം ഉണ്ടാകത്തില്ല. പക്ഷെ അദ്വൈതം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മതമെന്ന് പറയാൻ പറ്റില്ല, അത് തത്വചിന്തയാണ്. പക്ഷെ തത്വചിന്തയാണെങ്കിലും അതെന്ത് ചെയ്തു, അതും സാമാന്യ ജനങ്ങളെ അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു, അവരെ സ്വാധീനിക്കാനും അത് അവരെ ചൂഷണം ചെയ്യാനും ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഗുരുവിനെ പോലെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇത്തരം വിശ്വാസ പദ്ധതികളും ഇത്തരം തത്വചിന്തകളും ഒക്കെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ അതിന്റെ സാഹചര്യങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു. ഇത്തരം വിശ്വാസങ്ങളും ഇതുമൊക്കെ ഉപയോഗിച്ച് തന്നെ മനുഷ്യനെ ചൂഷണം ചെയ്തു. എല്ലാ മതങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഇസ്ലാം മതമായാലും ശരി, ക്രിസ്തു മതമായാലും ശരി, ഇവിടുത്തെ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നതായാലും ശരി, മനുഷ്യനെ ഒരുപാട് ഉപദ്രവിച്ചതാണ്, കൊന്നതാണ്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആൾക്കാർ അതൊന്നും ധൈര്യമായി പറയാൻ ആർക്കും അതൊന്നും പറയാൻ ധൈര്യമില്ല. ഇന്ന് സനാതന ധർമ്മത്തെ വിമർശിക്കുന്നവൻ ഇസ്ലാമിനെ വിമർശിക്കത്തില്ല, അവന് പേടിയാണ്. ക്രിസ്തു മതത്തെ വിമർശിക്കത്തില്ല. വിമർശകന്മാരെല്ലാം അവരവരുടേതായ സുരക്ഷിതമായ മേഖല നിന്നുകൊണ്ട് അവരാക്രമിക്കുകയാണ് മറ്റുള്ളവർ. ഒരുത്തന്നെ സത്യസന്ധതയില്ല, ഞാൻ നോക്കിയിട്ട് ഈ വിമർശനങ്ങളൊക്കെ നോക്കി എല്ലാം പേശകാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വേറെന്തിനോ വിമർശിക്കുന്നതിന് ഒരർത്ഥമില്ല. സനാതന ധർമ്മത്തെ വിമർശിക്കുന്നവർ ഇസ്ലാം മതത്തിനെ കൂട്ടുപിടിച്ച വിമർശിക്കുന്നതിന് എന്തിന്, ഫണ്ടിങ് പ്രശ്നം. ഇസ്ലാമിനെ വിമർശിക്കുന്നവര് സനാതന ധർമ്മത്തെ കൂട്ടുപിടിച്ചിട്ടാണ് വിമർശിക്കുന്നത്. അതാണ് ഇന്ന് പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ്. പോരായ്മകളാണ് വിമർശിക്കുന്നതെങ്കിൽ ഇതിൽ എല്ലാത്തിനും ഉണ്ട് ഒരുപാട് പോരായ്മകൾ, എല്ലാത്തിനും ഒരുപോലെ വിമർശിക്കണം. നന്മയെ സ്വീകരിക്കുകയാണെങ്കിൽ ഇതിനുള്ള നന്മ എടുക്കണം, നെഗറ്റീവ് മാത്രം പറയണ്ട, പോസിറ്റീവ് പറയണം. നന്മയുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പൊ ഈ പറയുന്ന അദ്വൈതം എന്ന് പറയുന്ന ആശയം തന്നെ ഗുരു സ്വീകരിച്ചിട്ടല്ലേ മനുഷ്യന് നന്മയാണ്. അപ്പൊ അതിലൊരു നല്ല വശമുണ്ടല്ലോ, അങ്ങനെ സ്വീകരിക്കുക. അപ്പോൾ ഇത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊതുവായി ചിന്തിക്കുമ്പം എന്താണ്, സമൂഹത്തെ ഇവരെല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിമർശകന്മാർ പോലും എന്ത് ചെയ്യുന്നു, സമൂഹത്തെ വിഡ്ഢികളാക്കുകയാണ്. അല്ലാതെ സത്യസന്ധമായൊരു ഇടപെടലല്ല ഇന്ന് സമൂഹത്തിൽ കാണുന്നു. അപ്പൊ ഈ സച്ചിദാനന്ദമാണ് പ്രപഞ്ച കാരണമെന്ന് പറയുന്നത് നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ടത് എന്താണ്, വളരെ പ്രാചീനമായ ഒരു ചിന്താഗതിയാണ്. അതിന്റെ ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു തത്വചിന്ത എന്നുള്ള നിലയിൽ ആണ്. ഒരു തത്വചിന്തയിൽ ശരിയും തെറ്റും വരാമെങ്കിൽ ഇതിലും വരാം, ശരിയും തെറ്റും ഒക്കെ എല്ലാം വരാം. ആ തത്വചിന്തയുടെ തലത്തിൽ നടക്കുന്നു അതിന്റെ ഗുണദോഷങ്ങളല്ല, അതിന് തത്വചിന്തയായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ പ്രപഞ്ച കാരണത്തെ എന്താണ് ഒരു തത്വചിന്തയിലൂടെ തീരുമാനിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആശയങ്ങളൊക്കെ പറഞ്ഞ കാലത്ത് വേറെ വഴിയില്ലായിരുന്നു. 1000 വർഷം മുമ്പൊക്കെ പ്രപഞ്ചത്തിന്റെ കാരണമെന്തെന്ന് അന്വേഷിച്ച് അത് തന്നെയാണ് തത്വചിന്ത, അത് തന്നെ അന്നത്തെ സയൻസ്. അന്ന് മനുഷ്യന് മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു കാരണത്തെ കണ്ടുപിടിക്കുക. അപ്പോ മനുഷ്യന്റെ ഒരുപാട് പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ചില സിദ്ധാന്തങ്ങളുടെ അവരെത്തിച്ചേർന്നാണ്. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് മനുഷ്യ സ്വതന്ത്രനാണ്, ഇത് വേണമെങ്കിൽ സ്വീകരിക്കുകയാണ്, തള്ളിക്കളെ. അത് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ഇതിൽ വിശ്വാസമുള്ളവർക്ക് ഇത് സ്വീകരിക്കാം, വിശ്വാസമില്ലെങ്കിൽ ഇന്ന് തള്ളിക്കളെ. പിന്നെ എന്താണ്, ഒരു പ്രപഞ്ചത്തിന്റെ കർണം പോലെയുള്ള വളരെ ഗഹനമായ വിഷയങ്ങൾ അത്തരം വളരെ ഗഹനമായ വിഷയങ്ങൾ ഇന്ന് പൊതുവെയുള്ള ഒരു ചിന്താഗതി അനുസരിച്ച് ഇന്നൊരു വ്യക്തി അനുഭവത്തിലൂടെ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലാതെ ഇന്നത്തെ ചിന്താഗതി ഞാൻ പറയുകയാണ്. പ്രപഞ്ച കാരണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പഠനങ്ങൾ അർഹിക്കുന്ന വിഷയങ്ങളാണ് ഒരുപാട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ അനുഭവമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടല്ലെന്നാണ് ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്. പിന്നെ എങ്ങനെ തീരുമാനിക്കും പ്രപഞ്ച കാരണമെന്ന് പറയുന്നത്? വസ്തുനിഷ്ഠമായ പഠനങ്ങളിലൂടെ അക്കാര്യത്തിലുള്ള മനുഷ്യന്റെ അറിവിനെ വികസിപ്പിക്കുക അത്രയുള്ളൂ. കണ്ടുപിടിച്ചു എന്നൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. നിലവിലുള്ള അറിവുകളെ പരിഷ്കരിക്കുക, അതെങ്ങനെ സാധിക്കും? വസ്തുനിഷ്ഠമായ പഠനങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം, അല്ല വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾക്കല്ല. കാരണം വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെ ഇന്ന് മനുഷ്യന്റെ ഇടയിൽ, മനുഷ്യന്റെ ആധുനിക വിജ്ഞാനത്തിൽ എന്താണ്, അത് വളരെ കോൺട്രവേഴ്സിയലാണ്. വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, അത് വളരെ വിവാദപരമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെ കുറിച്ച് ഇന്ന് പഠിക്കുന്ന സയൻസ് ന്യൂറോ സയൻസാണ്. അപ്പൊ അവിടെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് വരുന്നത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ വ്യക്തിനിഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ശരിയാണ്, ശരിയാകാം, തെറ്റാകാം, സത്യമാകാം, അസത്യമാകാം, അതൊക്കെ കേവലം വ്യക്തിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. പ്രപഞ്ച യാഥാർത്ഥ്യം പോലെയുള്ള വലിയ ഗഹനമായ വിഷയങ്ങൾ വ്യക്തിനിഷ്ഠമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് മാത്രം തീരുമാനത്തിലെത്താൻ പറ്റില്ല. അതൊക്കെ കൂടുതൽ പഠനങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങളാണ് എന്നാണ് ഇന്നത്തെ ഒരു നിലപാട്. വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആത്മീയ അനുഭവങ്ങളാണ്. അത് തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം പോലും ഇന്ന് വിവാദ വിഷയമായിരിക്കും. പിന്നെ അതിലൂടെ എന്താണ് പ്രപഞ്ച കാരണത്തെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ സമൂഹം അത് അംഗീകരിക്കുന്ന പ്രയാസമുള്ള കാര്യം. വിശ്വാസികൾ ഒഴികെ, വിശ്വാസികളെ സംബന്ധിച്ചാണെന്നും പ്രശ്നമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് എന്തായാലും ശരി, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന തത്വചിന്താപരമായ കാഴ്ചപ്പാടാണ്. സച്ചിദാനന്ദമാണ് പ്രപഞ്ച കാരണം, പരമാർത്ഥ സത്യം അതറിയുന്നവൻ ആണ് ജ്ഞാനി. അതറിയുന്നവൻ മാത്രമേ അവിടെ ജ്ഞാനി എന്ന് പറയുന്നു. പ്രപഞ്ചകാലത്തെ സച്ചിദാനന്ദമായി അറിയുന്നില്ലെങ്കിൽ മറ്റെന്തൊക്കെ അറിവുണ്ടെങ്കിലും അവൻ അജ്ഞാനിയാണ്. അങ്ങനെയുള്ള എല്ലാവരും ചേർത്തിട്ടാണ് അവിടെ പറയുന്നത് അന്ധൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്വൈത ജ്ഞാനം ഇല്ലാത്ത മറ്റെന്തൊക്കെ തത്വചിന്താപരമായ ജ്ഞാനം ഉണ്ടെങ്കിലും ഇവിടെ എല്ലാവരും അന്ധന്മാരാണ്. അദ്വൈതത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് എന്താണ്? അത് എപ്പോഴും ഒരു മുൻവിധി നിന്നുകൊണ്ടാണ്. എന്താണ് മുൻവിധി? അദ്വൈതമാണ് പരമാർത്ഥമായ ശരി, അദ്വൈതമാണ് പരമാർത്ഥം, അതാണ് ശരി. അപ്പൊ ആ ശരി അംഗീകരിക്കാത്തവരെല്ലാം ആരാകും? അന്ധന്മാര്, കുരുടന്മാരാണ്. അതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വേറെ ആരും ഇവര് ജ്ഞാനിയായിട്ട് അംഗീകരിക്കത്തില്ല. അദ്വൈതയുടെ കാഴ്ചപ്പാടിൽ രാമാനുജൻ ജ്ഞാനിയല്ല, മാധുൻ ജ്ഞാനിയല്ല. അവരെല്ലാം എന്താണ്? അവരൊക്കെ അന്ധന്മാരാണ്. അദ്വൈതത്തെ മനസ്സിലാക്കി അംഗീകരിച്ചാൽ മാത്രമേ വേറെ ആൾക്ക് ജ്ഞാനിയാകാൻ പറ്റൂ. പിന്നെ ഇത് എന്താണെന്നൊന്നും മനസ്സിലാക്കാത്ത ഇന്നത്തെ കുറെ പൊട്ടന്മാർ പറയാം, അത് അദ്വൈതം തന്നെയാണ്, മറ്റു അത് തന്നെയാണ്. ഇത് അത് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നു, ബോധമില്ലാത്തതുകൊണ്ട് പറയുന്നു. അതൊന്നും ഇവരാരും അംഗീകരിക്കുന്നില്ല. ആര്? അദ്വൈതത്തിന്റെ ആചാര്യന്മാരൊന്നും ഒന്നും അംഗീകരിക്കുന്നില്ല. ശങ്കരാചാര്യൻ ജ്ഞാനിയാണെന്ന് രാമാനുജൻ ഒരിക്കലും അംഗീകരിക്കില്ല. രാമാനുജൻ ജ്ഞാനിയാണെന്ന് ശങ്കരാചാര്യൻ, മാധുവൻ ജ്ഞാനിയാണെന്ന് ഇവർ രണ്ടുപേരും അംഗീകരിക്കില്ല. ഇവരെ രണ്ടുപേരും മാധുവിനും അംഗീകരിക്കില്ല. ഇവരെ മൂന്നുപേരെയും ജ്ഞാനികളായി അംഗീകരിക്കുന്ന ഈ മൂന്നുപേരെ കുറിച്ച് ഒരു ബോധമില്ലാത്ത പൊട്ടന്മാര് പറയും ഇവർ മൂന്നുപേരും ജ്ഞാനികളാണ്. അങ്ങനെ പുസ്തകങ്ങളൊക്കെ എഴുതുന്നവരുണ്ട്. അല്ല, അവരിൽ മറ്റെന്തെങ്കിലും മഹത്വമില്ലെന്നോ ഗുണങ്ങളില്ലെന്നോ എന്നുള്ളതല്ല, അത് മറ്റൊരു വിഷയമാണ്. ഇപ്പൊ ശങ്കരാചാര്യ മാധുനി രാമാനുജനെ ആസ്തികനായി അംഗീകരിക്കും. അംഗീകരിക്കത്തക്ക പല ഭാഗങ്ങളുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും അവരൊക്കെ പരസ്പരം അംഗീകരിക്കും. പക്ഷെ ഈ ജ്ഞാനം എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പം അദ്വൈതി അദ്വൈതിയെ മാത്രമേ ജ്ഞാനിയെ അംഗീകരിക്കൂ, മറ്റുള്ളവരെയൊന്നും അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? അതൊന്നും അദ്വൈതമല്ല. അത് പ്രത്യേകിച്ച് എന്താണോ, വേറെ വേറെ കമ്പാർട്ട്മെന്റുകളായിട്ടാണ് ഇവർ ഈ ആചാര്യന്മാർ ഇതിനെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് ഇതിനെ കമ്പാർട്ട്മെന്റുകൾക്കൊന്നും ഇടയ്ക്ക് എന്താണോ മതിലുകളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ ആചാര്യന്മാർ ഇതിനെയൊക്കെ പ്രത്യേക കമ്പാർട്ട്മെന്റുകളായിട്ടാണ് കാണുന്നത്. എന്താ പിന്നെ ഇതിനെ കുറിച്ച് അറിവില്ലെങ്കിൽ നമുക്ക് പറയാം ഇതെല്ലാം ഒന്ന് തന്നെ എന്ന് പറയാം. അതുകൊണ്ടാണ് ഗുരുദേവ ഒരു ശരിയായ നിലപാടെടുത്തത്. എന്താണ്? ജഗതിയിൽ ഇമ്മതമേകം, ബാക്കി ഒന്നും എന്താണ് ഏകമതമേ അല്ല. ഈ ഒരൊറ്റ കാര്യമേ ഏകമതം എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇന്നിപ്പോ ആൾക്കാരെല്ലാം പൊക്കിക്കൊണ്ട് നടക്കുന്ന എന്താണ്? സി വി എഴുതിയ ആ ഒരു ഇതാണ്, ഗുരുദേവന്റെ പേരിൽ സി വി എഴുതി പ്രസിദ്ധീകരിച്ച ഗുരുവിന്റെ ആശയങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിനെ ഏകമതം എന്നും പറഞ്ഞപ്പോ വലിയ പ്രചരിപ്പിക്കുകയാണ് കുറെ ആൾക്കാർ. ഗുരുവിന്റെ ഏകമതം അതല്ല, ഗുരു നേരിട്ട് എഴുതി വെച്ചാണ്. എന്താണ് ജഗതിയിലെ ഇമ്മതം, ഇതല്ലാതെ ഏകമതം ശരിയാവും. മറ്റത് പൊളിറ്റിക്സ് ആണ്, പൊളിറ്റിക്കലി അത് കറക്റ്റാണ്. പിന്നെ വേണമെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയാം, അത് ശരിയാണ്. അതിപ്പം പലതിനെയും ഇപ്പൊ ആൾക്കാർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരുത്തുന്നുണ്ട്. ഗുരുവിന്റെ ജാതി ഇതിനൊക്കെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഗുരുവിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ട് എല്ലാം ഇന്ന് എന്താണ് ദുർവ്യാഖ്യാനം ചെയ്യുക. ജാതി എന്ന് പറയുന്നത് ഗുരുവിന്റെ കാഴ്ചപ്പാടിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. മതത്തിലും അത് തന്നെ ചെയ്യുന്നത്. അതിനേക്ക് കേവലം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നേ പറയാൻ പറ്റും, അല്ല ഗുരുവിന്റെ ചിന്ത എന്നതൊന്നും പറയാൻ പറ്റും. ഗുരു അത് കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ അദ്വൈതത്തെ ഗുരു കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇതാണ് അദ്വൈതം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. Mm-hmm.